ആന്തരികമായ പ്രശ്നങ്ങൾ അക്ഷര സ്ഫുടമാണ്. എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല ആന്തരികമായ പ്രശ്നങ്ങൾ. അത്രയും ഞാൻ കേട്ടു, ബാക്കി കേൾക്കുന്നില്ല. ആന്തരികമല്ല, ആന്തരികമായ പ്രശ്നങ്ങൾ പറയുന്ന ആശയം കൂടിയാണ്. എന്താ ഉദ്ദേശിച്ചത്? ഇന്ദ്രിയമായ പ്രശ്നം എന്താ പോകുന്നു മറ്റുള്ളവർ? ആ അത് പറയാം. നമ്മുടെ ആന്തരികമായ പ്രശ്നങ്ങൾ നമ്മുടെ തന്നെ ആയിരിക്കും, മറ്റുള്ളവരുടെ അത്. ആ മറ്റുള്ളവരുടെ അത് ആലോചിക്കാൻ പാടില്ല, മറ്റുള്ളവരുടെ പ്രശ്നമായി നമ്മൾ തിരിച്ചറിയാൻ പാടില്ല. നമ്മുടെ അതാണ് ഉദ്ദേശം. ഓക്കെ. പിന്നെന്താണ്? അത് നമ്മള് പലവണ പറഞ്ഞിട്ടുള്ളതാണ്. അതിനെന്താ പറയുന്നത്? സമ്പ്രജ്ഞാനം എന്നാലും പറയുന്നു. സമ്പ്രജ്ഞാനം എന്ന് പറയുന്ന ആരാണ്? ബുദ്ധൻ. ബുദ്ധൻ എന്ന് പറഞ്ഞ പോലെ ബുദ്ധന്റെ ഉപദേശം സമ്പ്രജ്ഞാനം. യോഗശാസ്ത്രത്തിൽ എന്താ പറയുന്നത്? പറയുന്നു, കുറച്ച് പറയുന്നു, കേൾക്കണ്ടേ? സമ്പ്രജ്ഞാനം ബുദ്ധൻ പറഞ്ഞത് യോഗശാസ്ത്രത്തിൽ എന്താ പറയുന്നു? പൊതുവായി ധ്യാനം എന്ന് പൊതുവായി നമ്മൾ പറയുന്നു. സമ്പ്രജ്ഞാത സമാധി എന്ന് പറയുന്നു യോഗശാസ്ത്രത്തിൽ. ബുദ്ധനാണ് സമ്പ്രജ്ഞാനം എന്ന് ഇവിടെ പറഞ്ഞത്. പറയുന്ന പറഞ്ഞ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പോയിന്റുകൾ നമ്മൾ മറക്കാൻ പാടില്ല, അറിഞ്ഞിരിക്കണം. സതിപത്താന സ്തം പറഞ്ഞിട്ടില്ല. എന്താണ് നമ്മൾ ഓർക്കേണ്ടത്, എന്താണ് കളയേണ്ടതെന്നുള്ളതെന്ന് അറിയുന്നു. മനസ്സിൽ കരുതി വയ്ക്കേണ്ട എന്താണ്, മനസ്സിൽ നിന്ന് കളയേണ്ട എന്താ, അതിന് ഇന്ന് ഇന്നത്തെ ഭാഷയിൽ പറയുന്നതാണത്. ഇന്ന് ആൾക്കാർ പറയുന്നതും പ്രചരിപ്പിക്കുന്നതാണ് മൈൻഡ്ഫുൾനെസ്. ഇരുപത്തിരണ്ടായിരം വർഷം പുത്തൻ പറഞ്ഞ കാര്യം പിന്നെ വേറെ എന്താണ്? പലതിലൊന്ന് ഗുരു എന്താണ് പറയുന്നത്? എവിടെ പറഞ്ഞിരിക്കുന്നു സുഖമായിരുന്നു? ഗുരു എന്താ പറയുന്നത്? എന്നാണോ ബാക്കി ഇതെല്ലാം അറിഞ്ഞിട്ട് ഗുരു എന്ന് പറയുന്നു? ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞെന്നുള്ളതാണ് കാണാതെ പഠിച്ച കാര്യങ്ങൾ പറയുന്നത്, നമ്മളെ സന്ദർഭത്തിനനുസരിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞു? രോഗം രോഗിയിൽ നിന്ന് മാറ്റിവെക്കേണ്ടത് രോഗിയെ മനസ്സിലാക്കാതായി മാറ്റ സാധാരണ ഒരു ശക്തി പറയുന്നു. അത് ഇവിടെ പറഞ്ഞായിരുന്നു. അത് പറഞ്ഞു ഞാൻ പറഞ്ഞത്, ജീവന്റെ ഊർധ്വമുഖം, ഊർധ്വമുഖത മുന്നോട്ടുള്ള പോക്ക്, ആത്മീയ ജീവിതത്തിൽ ഒരാൾ മുന്നോട്ട് പോവുക എന്നുള്ള അതാണ് ആത്മീയത. എന്താണ് ആത്മീയത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവന്റെ ഊർധ്വം, ജീവൻ മുന്നിലോട്ട് പോകും. അങ്ങനെ പറഞ്ഞിരിക്കും. പിന്നെ പിന്നെ എന്താണ്? ഈ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ട് ആരോ ഇതിനെ എഡിറ്റ് ചെയ്ത് അവരെ സൗകര്യത്തിന് ഉള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് ഫോർവേഡ് ചെയ്യുന്നു, ഇതാരാ ചെയ്യുന്നു? കട്ട് ചെയ്ത് ചെറിയ ക്ലിപ്പിംഗ് ആക്കി നിങ്ങളുടെ പൊളിറ്റിക്സിനൊക്കെ ചേർത്ത്. ഞാൻ ഈ പൊതുവായി പല കാര്യം പറയുന്നുണ്ട്, അപ്പോ ചിലപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങളും പറയും. അപ്പൊ അതിന് അവരവർക്ക് സൗകര്യമുള്ള കാര്യങ്ങളെടുത്ത് ചിലപ്പോൾ ആരുടെങ്കിലും പേരും ചേർത്തിട്ട് അതിനെ എഡിറ്റ് ചെയ്ത് ചെറിയ ക്ലിപ്പിംഗ് ആക്കി അവരുടെ പൊളിറ്റിക്കൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. വേറെ ചെയ്യുന്നു നിങ്ങൾ പൊതുവെ ഇടുന്നാൽ ഞാൻ പറയും. ആരോ അങ്ങനെ ചെയ്യുന്നുണ്ട് ചെറിയ ക്ലിപ്പിംഗ്. അത് വായിച്ചു കഴിഞ്ഞാൽ അത് കേട്ടു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്നാ അറിയ വരുന്നു. ആരോ പൊതുവായിടുന്നാൽ ഞാൻ പറയും ചെറിയ ക്ലിപ്പിംഗുകൾ. അത് കേട്ട എന്താണ് നിങ്ങളുടെ ഗ്രൂപ്പ് സിസ്റ്റത്തിന്റെ ഭാഗത്തു നിന്ന് ഞാൻ സംസാരിക്കുന്നു കേൾക്കുന്നവർക്ക് തോന്നും. ആരും അങ്ങനെ പണിയൊപ്പിക്കുന്നു, ചെറുതായി എഡിറ്റ് ചെയ്ത് ആരാണ് എന്റെ ആള്? അപ്പൊ ഇത് പുറത്തിറങ്ങുന്ന ആരാണ്? ചില പേരുകളൊക്കെ വരുന്നുണ്ട്, ഞാൻ ചിലരുടെ പേരൊക്കെ പറയുന്നു. ഞാനിപ്പോ ഇപ്പോ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പൊതു കാര്യങ്ങൾ പറയുന്നത്, എന്നെ സംബന്ധിച്ച് ഞാൻ വ്യക്തികളെ കുറിച്ച് അതുപോട്ടെ, എന്തായാലും അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയല്ലെന്ന് പറയും. നമ്മളെ ഇതൊന്ന് ഫോർവേഡ് ചെയ്ത് പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ കറങ്ങിയാണ് ക്ലാസ്സിന് ഈ പറയുന്നത് അതേപടി നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ചെറിയൊരു എഡിറ്റിംഗ് വരുമ്പോഴത്തേക്കും എന്താണ് അത് ഒരു വാക്ക് മാറ്റി കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചായിരിക്കാം അർത്ഥമായിരിക്കില്ല. അവിടെ വരുന്നു ഒരു വാക്ക് മാറ്റിയാണ്. അപ്പൊ ഞാൻ പറയണം, ആ വ്യക്തി മഹാദുഷ്ടനാണ്. ഒരാളുടെ പേര് പറഞ്ഞിട്ട് പറയണം, വിശ്വദാനന്ദ സ്വാമി മഹാദുഷ്ടനാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ അഭാവവും എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അത് ഞാൻ പറഞ്ഞില്ലേ, വിശ്വദാനന്ദ സ്വാമി മഹാദുഷ്ടനാണ്. എന്തായാലും ശരി, ഞാൻ പറയുന്നത് വിശ്വദാനന്ദ സ്വാമി മഹാദുഷ്ടനാണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ലെന്നാണ്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ള ഭാഗം ചെയ്യും അങ്ങ് നീങ്ങി. എന്നിട്ട് പറയും വിശ്വദാനന്ദ സ്വാമി മഹാദുഷ്ടൻ. വിശ്വദാനന്ദ സ്വാമി എവിടെയും ഇരുട്ടത്ത് പാത്തിരുന്നിട്ടുണ്ട് തലയ്ക്കടിക്കുമ്പോഴാണ് ഞാൻ അതായത് ഞാനീ പറയുന്ന കാര്യമേ. ഇപ്പം മനുഷ്യന്റെ മനസ്സിന് പൊതു സ്വഭാവമാണ്, എന്നാൽ ഓരോ മനസ്സും യൂണിക്കാണ്, ഓരോ മനസ്സും പ്രത്യേകതയാണ്, അത് വേറെ മനസ്സ് പോലെ അല്ല. എല്ലാവരുടെയും ഓരോ വ്യക്തിയുടെയും മനസ്സും എന്നാൽ വേറെ വേറെയാണ്, എന്നാൽ മനസ്സിന് ചില പൊതു സ്വഭാവങ്ങളുണ്ട്. നമ്മളിത് പറയുമ്പോൾ നമ്മൾ പൊതുവായ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്, മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച്. നിങ്ങൾ ഏതെങ്കിലും ഒരു സൈക്കോ തെറാപ്പിയുടെ സൈക്കോ അനാലിസിസിന്റെ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ വായിച്ചു നോക്കുന്നു, ഈ പറയും നമ്മളെ കുറിച്ചാണെന്നോ, എന്നെ കുറിച്ചാണ് പറയുന്നത്, എന്നെ ഞാനങ്ങനെ മനസ്സിലായി. ഒരു സായിപ്പായിരിക്കും എഴുതിയിരിക്കുന്നത്, എന്റെ മനസ്സിന് ഇയാളെങ്ങനെ പഠിച്ചതെന്ന് നമുക്ക് തോന്നിപ്പോകും. എന്തുകൊണ്ട്? പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുമുണ്ട്. കാരണം ഈ നല്ലത് ചീത്ത എന്നത് പറയുന്നത് ഒരു മനുഷ്യനാണെങ്കിൽ എല്ലാ മനുഷ്യനും ഉള്ളതാണ്, പിന്നെ മനുഷ്യൻ തന്നെ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനെ കൈകാര്യം ചെയ്യുന്നതിന് മനുഷ്യൻ പരാജയപ്പെടും, വിജയിക്കും. വിജയിച്ച മുമ്പോട്ട് പോകും, പരാജയപ്പെട്ട പിന്നോട്ട് പോകും. ആളുകൾ പറയുന്ന ഊർജ്ജവും കൊത്തവും എന്ന് പറയും. അപ്പോൾ പൊതുവായ കാര്യം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തോന്നും ഇവിടെ എന്നെ ടാർഗറ്റ് ചെയ്യുകയാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് പറയുന്നാണ്ട് പ്രശ്നമല്ല, മനുഷ്യന്റെ പൊതു സ്വഭാവമായതുകൊണ്ടാണ്. ചിലർ അതിനെ അവഗണിക്കും, എന്നെ കുറിച്ച് പറഞ്ഞാലും എന്ന് പറഞ്ഞാൽ അവഗണിക്കാൻ തരും. ചിലർ അങ്ങനെയല്ല, അതിനെ സീരിയസ് ആയിട്ട് എന്നെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നതിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് അതിനെ പേഴ്സണലായിട്ട് എടുക്കും. ഇത് വലിയ മനഃശാസ്ത്രമൊക്കെ പഠിച്ച് ഒരു അടുത്ത കാര്യം ഞാൻ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പിന്നീട് പറഞ്ഞൊരു പരാതിയാണ്. അദ്ദേഹം എന്നെപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നു, എന്നെ കുറിച്ചായിരുന്നു എപ്പോഴും പറയുന്നു. അങ്ങനെ ഗുരു ശിഷ്യൻ തമ്മിലെത്തി. വാസ്തവത്തിൽ ആ സംഭവത്തെ കുറിച്ച് ഗുരു എന്നെ പ്രസ്താവിച്ചു പറഞ്ഞു. ഞാൻ വാസ്തവത്തിൽ എങ്ങനെ ഉദ്ദേശിച്ചു, പൊതുവായി മനസ്സിന്റെ കാര്യങ്ങൾ എല്ലാവരും മനസ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതാണ്, കാരണം അത് മനഃശാസ്ത്രം കൂടെ പഠിച്ചതാണ്. പക്ഷെ അതിൽ പറയുന്ന പല കാര്യങ്ങളും ഈ ശിഷ്യന് ബാധകമായതുകൊണ്ട് ശിഷ്യന് തോന്നിയെന്താണ്, എന്നെ തന്നെ അറിഞ്ഞ് മനസ്സിലാക്കി എന്നെ ടാർഗറ്റ് ചെയ്യണം തോന്നി. അയാളുടെ മനസ്സ് വിദ്വേഷം വളർന്നുള്ളതെന്ന് തോന്നുന്നു രണ്ടും കൂടെ തെറ്റി. അപ്പൊ അത് എല്ലാവർക്കും പരസ്യമായൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ പ്രശ്നമായിട്ട് എടുക്കാൻ പാടില്ല ഒരു കാര്യം. പൊതു മനുഷ്യന്റെ മനസ്സ് ഒരേ സമയം അത് ഒരു പൊതു സ്വഭാവം തന്നെ ഓരോരുത്തരും മനസ്സ് ഓരോരോ മനസ്സ് ഓരോന്നാണ്. ഓരോ മനസ്സും ഓരോന്നായതുകൊണ്ടാണ് നമ്മൾ പൊതുവായി എന്തെങ്കിലും ഉപാസനാ പദ്ധതികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊതുവായി ഒരു ഗ്രൂപ്പിന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരിലും അത് വിജയിക്കും, പലരിലും അത് പരാജയപ്പെട്ടു. അത് പരാജയപ്പെട്ടു ആര് പറഞ്ഞാലും ശരി, അതാണ് ഈ ഗുരുക്കന്മാരൊക്കെ പഴയകാലത്ത് ഉപദേശം കൊടുക്കുമ്പോഴത്തേക്ക് ആദ്യകാലത്ത് ഇവരുടെ അടുത്ത് ശിഷ്യന്മാർ വളരെ കുറവായിരുന്നു. ഒരാൾ പറഞ്ഞു കൊടുക്കും, അപ്പൊ പേഴ്സണലായി പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ രണ്ടുപേരാകും, പിന്നെ മൂന്നുപേരാകും. അപ്പൊ പിന്നെ പേഴ്സണലായിട്ട് പറഞ്ഞു കൊടുക്കാൻ വയ്യാത്ത ഒരു ദിവസം ഇപ്പോ ഈ എന്താണ് പ്രസിദ്ധരായ ഗുരുക്കന്മാർ, ഗുരുക്കന്മാരെന്ന് പ്രസിദ്ധരായ അവർക്ക് ആർക്കും തന്നെ എന്താണ് അവരുടെ അനുയായികൾക്ക് ഉപദേശം നേരിട്ട് ഉപദേശിക്കാൻ ആർക്കും പറ്റുന്നില്ല. അവര് എന്തു ചെയ്യുന്നു, അനുയായികളുടെ എണ്ണം കൊള്ളുമ്പം അവര് ആദ്യം ഒന്നോ രണ്ടോ മൂന്നോ പേർക്ക് പറഞ്ഞു കൊടുത്തു, പിന്നെ അവര് പിന്നെ അനുതാഴികൾ കുറച്ച് കൊടുത്തു, അവര് തന്നെ പറഞ്ഞു കൊടുത്തു, കൈമാറി കൈമാറി കൈമാറി ആണ് പിന്നീട് സാധാരണ ഒരു മനുഷ്യന്റെ അടുത്തെത്തുന്നത്. കാരണം ഇവിടെ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്, ഒരു ഗുരുവിന് നേരിട്ട് ഈ ലക്ഷക്കണക്കിന് ആൾക്കാർക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇനി പറഞ്ഞു കൊടുത്തന്നിരിക്കട്ടെ, വലിയ സദസ് വിളിച്ചു കൊടുത്തു, പത്തോ രണ്ടായിരം പേരെ വിളിച്ചിരുത്തി എന്തെങ്കിലും ഒരു ഉപാസനാ പദ്ധതി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ അവരിൽ നിന്നുണ്ടാകുന്ന റിയാക്ഷൻ പലതരത്തിലായിരുന്നു. ചിലർക്കത് അനുകൂലമാവും, ചിലർക്ക് വലിയ മാനസിക പ്രശ്നങ്ങളുണ്ടാകുകയും പലപ്പോഴും വലിയ ആശുപത്രി അഡ്മിറ്റ് ചെയ്യേണ്ടിയിരുന്നു, പിന്നീട് തുടർന്ന് ട്രീറ്റ്മെന്റ് വേണ്ടി. കാരണം ഒന്നുകൊണ്ട് ഓരോ വ്യക്തിയും നേരിട്ടറിഞ്ഞ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല ജനഭാഗം. അപ്പോൾ അത് പ്രശ്നങ്ങളുണ്ടാകും, ഉണ്ടാകുന്നുണ്ട് ഒരുപാട് അങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. ഉണ്ടായിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, ചികിത്സിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അത് ഈ പറഞ്ഞു കൊടുക്കുന്നവരുടെ കുറ്റമല്ല, മനുഷ്യന്റെ മനസ്സ് വേറെ വേറെയാണ്. പൊതു സ്വഭാവം വെച്ചുകൊണ്ട് എല്ലാവർക്കും കൂടെ ഒന്നും ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതൊരാളിനെ ശരിക്കും മനസ്സിലാക്കി, അത് മനസ്സിലാകുന്നതിന്റെ പ്രശ്നങ്ങളായി സംസാരിച്ച് അവരുടെ മാനസിക രീതികൾ മനസ്സിലാക്കി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അത് വിജയിച്ചെന്നിരിക്കും, വിജയിച്ചില്ലെന്നും വരും. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അത് വിജയിക്കില്ല. അതുകൊണ്ടാണ് ബുദ്ധന്റെ ആദ്യകാല ഒരു ശിഷ്യൻ, ആദ്യകാല ശിഷ്യനാണ് ബുദ്ധനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേ റിബലായി, റിബലിസ് പറയാൻ ശ്രമിച്ച് നടന്നില്ല. അത് ആദ്യകാല ശിഷ്യനാണ്. അപ്പോൾ ബുദ്ധനെപ്പോലെ ഇത്രയും പ്രഭാവശാലിയായ ഒരു ഗുരുവിന് പോലും ഉപദേശിച്ചെടുത്തു പറ്റി ആ ശിഷ്യനെ അറിഞ്ഞ് ഉൾക്കൊണ്ടും ഉപദേശിക്കാൻ പറ്റിയില്ല. അതൊരു വാസ്തവമാണ് ബുദ്ധന്റെ ചരിത്രത്തിലാണ്. ബുദ്ധനെന്ന് പറയുന്നത് ഇതിഹാസ ശിഷ്യനാണ്, ചരിത്ര ശിഷ്യനാണ്, അവിടെ സംബന്ധിച്ചതാണ്. എല്ലാ മിക്കവാറും എല്ലാ ഗുരുക്കന്മാർക്കും ഇങ്ങനെ റിബലുകളുണ്ട്, അവരുടെ ശിഷ്യ അനുയായ വൃന്ദത്തിൽ നോക്കി ഇങ്ങനെ പൊട്ടിപ്പിരിഞ്ഞ് പൊട്ടിപ്പിരിഞ്ഞ് പല പല ഗ്രൂപ്പുകളാണ്. പക്ഷെ അത് ഇത് വളരുമ്പോഴാണ്, തുടക്കത്തിലാ പ്രശ്നം വരും. തുടങ്ങി തന്നെ ഒരു ക്രിസ്തുവിനെ തന്നെ എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു, വിരലിൽ എണ്ണാവുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഒരാളുടെ റിബലായി ആര് അങ്ങനെ സംഭവിക്കും. അപ്പൊ ശിഷ്യൻ റിബലാകുന്നതിന് അതിന്റെ ഉത്തരവാദിത്വം ആണോ എന്ന് പറയാൻ പറ്റില്ല, ശിഷ്യൻ എന്നും പറയാൻ പറ്റില്ല. ഇന്നത്തെ അറിവിച്ചാണ് ഞാൻ പറയുന്നത്, അയാളുടെ ബ്രെയിനാണ് ഉത്തരവാദിത്വം, അയാളുടെ ബ്രെയിനിന്റെ ഫങ്ഷൻ വേറെ ഇരിക്കില്ല. അത് എന്തോ അയാളെ അടുത്തറിയാൻ പറ്റിയില്ല, അയാൾക്ക് തന്നെയും അടുത്തറിയാൻ പറ്റിയില്ല, രണ്ടും വേണം. ഗുരു ശിഷ്യനെ അടുത്തറിയണം, ശിഷ്യൻ തന്നെയും അടുത്തറിയണം. അപ്പൊ തന്റെ മനസ്സിന്റെ അബദ്ധ സഞ്ചാരങ്ങളൊക്കെ ഒരാൾ ഒരാൾക്ക് തിരിച്ചറിഞ്ഞുകൊണ്ടോ നിയമമൊന്നും ഇല്ല. എത്ര നല്ല ഉപദേശമായാലും ശരി, എത്ര ദിവ്യമായ ഉപദേശമായാലും ശരി, അത് കട്ട പാത്രത്തിൽ പാൽ വെച്ചു കഴിഞ്ഞാൽ ആ പാൽ പൊച്ചു പോകും, ദുഷിച്ചു പോകും, നാർക്കും. അതുപോലെ ഒരുവന്റെ മനസ്സിന്റെ അബദ്ധസഞ്ചാരങ്ങൾ അയാളെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അയാളുടെ നിർഭാഗ്യം കൊണ്ട് ഗുരു അത് മനസ്സിലാകാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഉപദേശം അവിടെ എന്നെ ദുർബലാകും. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പൊതുവായ കാര്യങ്ങൾ പറയുന്നത്, അത് ഞാൻ ഉപദേശത്തിന്റെ കാര്യം പറയും, നമ്മളിപ്പോൾ ഉപദേശത്തിന്റെ കാര്യങ്ങൾ പറയാം, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയും. പൊതുവായ ഒരു കാര്യങ്ങളും നമ്മൾ പേഴ്സണലായി എടുക്കാൻ പാടില്ല. പിന്നെ പറയുന്ന കാര്യങ്ങളിൽ നമ്മുടേതായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കിയിട്ട് നമുക്ക് പറ്റുമെങ്കിൽ എന്നെ പറയാൻ പറ്റും, നമുക്ക് പറ്റുമെന്നില്ല, നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ച ഗുരു പറയുന്ന രീതിയിൽ മുമ്പോട്ട് പോകാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, എന്ത് ചെയ്യും, കൊഞ്ഞിരിക്കണം, പറയുന്നതെന്ന് കേൾക്കുന്നു. പെട്ടെന്ന് ഇത് ഇത് ഈ പറഞ്ഞ നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രോബ്ലമാണ്. അതായത് വളരെ സിമ്പിളായി, വളരെ പാർഷ്യലായി നമ്മുടെ അറ്റൻഷൻ ഡിവൈഡ് ചെയ്യുന്നു, നമ്മളെ തന്നെ അറിയിക്കുന്നു. നമ്മൾ വളരെ അറ്റൻറ്റീവ് ആയിരിക്കണമെന്ന് വിചാരിക്കുന്ന, നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളറിയാതെ തന്നെ നമ്മുടെ മനസ്സെന്ത് ചെയ്യും, വളരെ സിമ്പിളായി കറക്റ്റ്. ഇതേ രോഗിയാവും ഡോക്ടറും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, നമ്മുടെ മനസ്സിന് ചെറുതായി തന്നെ ഡിവൈസ്. ചിലപ്പോൾ അതൊരു ബ്ലാക്ക് ഔട്ടാണ് ആയിരിക്കും, എന്ന് വെച്ചാൽ ഒന്നും അറിയാതിരിക്കുകയായിരിക്കും. അത് നമ്മൾ വിചാരിക്കും, എന്തോ പലരും വിചാരിക്കുന്നത് നമ്മുടെ എന്തോ ഒരു ഭയങ്കര അവസ്ഥാ വിശേഷമാണെന്ന്. ഈ വ്യതിചരിക്കുന്ന കുഴപ്പമില്ല, ബ്ലാക്ക് ഔട്ടാണെന്ന് സൂക്ഷിക്കുക, അത് സൂക്ഷിക്കണം. അതിന് ഡി എൻ എ എന്ന് പറയും, സിമ്പിൾ പാർഷ്യൽ ഡി എൻ എ എന്ന് പറയും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ആവാൻ പാടില്ല. ഇത് കുഴപ്പമില്ല, ഇത് ചെറിയൊരു വ്യതിചലനം, ചെറിയ വ്യതിചലനം, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. രണ്ടും സിമ്പിളും പാർഷ്യലുമാണ്. പക്ഷെ സ്വാമിയുടെ പ്രശ്നം ഇതാണ്, പെട്ട നമ്മുടെ മുമ്പേ ഇരിക്കുമ്പം തന്നെ ഞാൻ കണ്ണടച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കാണുന്നില്ലെന്ന് വിചാരിച്ചാൽ പുള്ളി ഇങ്ങനെ എന്താണ് ചിന്താലോകത്തിലേക്കൊക്കെ പോകുന്നു. ചിലപ്പോൾ അതറിയാം, പെട്ടെന്ന് പേരെ കൂട്ട പോകും. വലിയൊരു പ്രശ്നമൊന്നുമല്ല, പക്ഷെ എന്നാൽ അത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രശ്നമാണ്, ബ്രെയിനിന്റെ ഒരു സവിശേഷം. മറ്റേ അങ്ങനെയല്ല, നമ്മളിങ്ങനെ ഇരിക്കും പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട് ആകുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ ശൂന്യമായി, അത് പ്രശ്നമാണ്. അത് നമ്മളറിയാതെ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്, അത് വലുതാകാൻ പാടില്ല. ചെറുതായിരിക്കും പ്രശ്നം. അത് ന്യൂറോ സയൻസിൽ ചെയ്യേണ്ട ഒരു വിഷയമാണ്, എനിക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ പറയുന്ന കാര്യങ്ങളല്ല നമ്മൾ ഒരിക്കലും അത് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നു തോന്നരുത്. പൊതുവായ കാര്യങ്ങളാണ്. നമ്മളെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ശ്രമിച്ചു നോക്കുക. നമ്മൾ ശ്രമിച്ചാൽ നമ്മൾ എല്ലായിടത്തും വിജയിക്കണമെന്ന് യാതൊരു നിയമവുമില്ല. അങ്ങനെ ഒരു പാഴ്ത്തി വേണ്ട എന്താണ്, നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ വരിതിയിൽ പോവും, നമ്മുടെ കൺട്രോളിൽ പോകും. അങ്ങനെയൊന്നും വിചാരിക്കുന്ന കാര്യം എന്തുകൊണ്ട്? എന്തുകൊണ്ട് കണക്കില്ല? എന്നുവെച്ചാൽ നമ്മുടെ ജീൻ അതിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ പറ്റില്ല. അനുകൂലിക്കുന്നിടത്തേ നമുക്കെന്ത് കിട്ടൂ? നമുക്ക് എല്ലാം നമ്മുടെ, അതുകൊണ്ടാണ് ഈ ലോകത്ത് ആർക്കും ഒരു മനുഷ്യൻ എന്താണ് തന്റെ ഇച്ഛയ്ക്കനുസരിച്ച് തന്റെ മനസ്സിനെ കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം നമ്മുടെ ഉള്ളിൽ കുറെ സ്വാധീനങ്ങളുണ്ട്. നമ്മുടെ അതിന് നമ്മുടെ ഫ്രീ വില് കൊണ്ട് നമുക്കതിനെ മാറ്റിമറിക്കാൻ പറ്റും. അതാണ് പറയുന്നത് ഓരോ മനസ്സും യൂണിക്കാണെന്ന് പറയുന്നത്. ഒരു മനസ്സും വേറൊരു മനസ്സും ഒന്നല്ല, ഒരിക്കലും ആകത്തില്ല. അപ്പോ അതിന് ഓരോ, അതുകൊണ്ടാണ് ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങൾ വേറെയാവും. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം ഒന്നല്ല, ഓരോ വ്യക്തിയുടെയും പ്രശ്നം ഒന്നല്ല. പരിഹാരമാർഗങ്ങളൊന്നല്ല. നമ്മുടെ ജീൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്, അത് നമ്മളെ ഇതാണ് നമ്മുടെ ഫ്രീ വില്ലിനെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. ഫ്രീ വില്ല് വെച്ചാൽ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുക, അത് അത് സമ്മതിക്കില്ല പലപ്പോഴും. സാധന എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മൾ മാനസികമായി, അടിസ്ഥാനപരമായി മാനസികമായി ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്താലും മനസ്സുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ എന്താണ് കായികമായി ചെയ്യാം, വാക്കുകൊണ്ട് ജപിക്കാം. പക്ഷെ ആത്യന്തികമായി എന്ത് സാധന എന്ന് പറഞ്ഞാലും നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. മനസ്സുകൊണ്ട് ചെയ്യാൻ യോഗശാസ്ത്രത്തിൽ പറയുന്നത് എന്താണ്? മനസ്സിന് ധാരണ, ധ്യാനം ഇതൊക്കെ ചെയ്തിരിക്കും, അല്ലെങ്കിൽ മനസ്സിനെ നിരീക്ഷിക്കും, അല്ലെങ്കിൽ നമ്മൾ സ്വയം വിചാരിക്കുന്ന ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഈ ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്ന ആരാണ്? മനസ്സാണ്. അപ്പൊ നമ്മൾ ഈ സാധന എന്ന് പറയുന്ന എല്ലാം എന്താണ്? നമ്മുടെ മനസ്സിന്റെ പ്രവൃത്തികളാണ്, മനസ്സിന്റെ ഫംഗ്ഷൻസാണ് അതെല്ലാം. പക്ഷെ നമ്മുടെ ഈ മനസ്സിന്റെ ഫംഗ്ഷൻസ് മനസ്സ് പ്രവർത്തിക്കുന്നതിന് വലിയൊരു സ്വാധീനം എന്ന് പറയുന്നത് എന്തിനുണ്ട്? നമ്മുടെ ബ്രെയിനിലുണ്ട്. ആ ബ്രെയിനിലൊരു വലിയ സ്വാധീനം എന്തിനുണ്ട്? നമ്മുടെ ജീവിതത്തിൽ. അത് അംഗീകരിച്ച് ഇന്നത്തെ ലോകത്ത്, ഇന്നത്തെ ലോകത്ത് ജീവിക്കുന്ന നോക്ക് അത് അംഗീകരിക്കാൻ പറ്റും. അതുകൊണ്ട് കാര്യങ്ങളൊന്നും പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലല്ല. ചിലര് വെറുതെ എന്താണ് ഒരു ക്ലെയിം ഉണ്ടല്ല നിങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഞാൻ ഇതൊക്കെ, അത് വെറുതെയാണ് ആൾക്കാരെ പറ്റിക്കാൻ പാർഷ്യലായി. ഭാഗികമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, ഇതേ നിങ്ങൾ കേൾക്കുന്നു, ഈ കേൾക്കുന്ന സമയം തന്നെ നിങ്ങളുടെ മനസ്സ് കേൾക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ നടക്കുന്നു അല്ലേ? ഞാൻ പറയുന്നതിൽ കൂടുതലായി ഉണ്ടാ ഇനി ഒരു കാര്യം മാത്രമല്ല, ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്ത, ഒരു ചിന്തയാണ് കേറെങ്കിലും, ആ ചിന്ത എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിച്ചിട്ടാണ് അവിടെ വന്നത് അല്ലല്ലേ? 100% ഉറപ്പാണല്ലോ. അത് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ മനസ്സിലാക്കാം അവിടെ നമ്മുടെ ഫ്രീ വില്ല് അത് പ്രവർത്തിക്കുന്നില്ല, സ്വതന്ത്ര ഇച്ഛ അവിടെ പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ആ ഒരു തോട്ട്, ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നത് ഇതിന്റെ പിന്നിൽ എന്തായിരുന്നു? പൊതുവെ പറഞ്ഞാൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് നമ്മുടെ ബയോളജിയാണ്. ഞാൻ ചോദിച്ചത് ആ സംബന്ധിച്ചോ അവിടെ പ്രവർത്തിക്കുന്ന നമ്മുടെ ബയോളജിയാണ്. അതിൽ നമുക്ക് യാതൊരു നിയന്ത്രണവും നമ്മുടെ മനസ്സുകൊണ്ട് അതിന് യാതൊന്നും ചെയ്യാൻ പറ്റും. മനസ്സിലായോ? നമ്മുടെ ശരീരത്തിനുള്ളിൽ ഈ സമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ട്രില്യൻസാണ് കോശങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മില്യനല്ല, ബില്യനല്ല, ട്രില്യൻസാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രവർത്തനങ്ങളിലൊന്നും ഒരു യോഗിക്ക് ഒരു മനസ്സുകൊണ്ടും യാതൊരു സ്വാധീനവും സാധിക്കും. ഇനി ഒരാൾ പറയണേ എനിക്ക് സാധിക്കുന്നത് അതൊരു ക്ലെയിമാണ് അയാൾ ശ്രമിക്കുന്നത് പുതുക്കിയാൽ. കാരണം അതിനെക്കുറിച്ച് നമുക്ക് അറിവ് തന്നെ ഇല്ല. അതിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഇന്നത്തെ ആധുനിക പ്രയത്നം എന്ന് പറയുന്നത് ഇനിയും ചിലപ്പോൾ വർഷങ്ങൾ മുന്നേറേണ്ടി വരും. അപ്പം നമുക്ക് യാതൊരു അറിവും ഇല്ലാത്ത ഒന്നിനെ നമ്മൾ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത് പരമാർത്ഥം. അപ്പം നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ചിന്ത, അതിന്റെ പേരിൽ നമുക്ക് യാതൊരു സ്വാധീനവും ഇല്ല. അതങ്ങനെ വരികയാണ്. അപ്പൊ അവിടെ നമ്മുടെ സ്വതന്ത്ര ഇച്ഛയ്ക്ക് അവിടെ യാതൊരു വിലയും, പിന്നെ നമ്മുടെ സ്വതന്ത്ര ഇച്ഛയ്ക്ക് വില വരുന്ന എവിടെയാണ്? നമ്മുടെ ഫ്രീഡിൽ. പിന്നെ നിങ്ങളിപ്പോ രാവിലെ വിചാരിച്ച് 8 മണിയാകുമ്പോൾ ക്ലാസ് നടക്കും, അവിടെ നിങ്ങളുടെ ഇച്ഛ വിജയിക്കും. അപ്പൊ 8 മണിക്ക് നിങ്ങൾ എന്ത് ചെയ്തു? അവിടെ നിറയിൽ കൂടെ വന്നിരുന്ന അവിടെ ശരിയാണ്. ഇങ്ങനെയുള്ള പ്രധാനമായ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് ഇന്നതുപോലെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് പോയാൽ, നമ്മുടെ ബ്രെയിനിന്റെ തലത്തിലേക്ക് പോയാൽ നമുക്ക് അവിടെ നിന്ന് യാതൊരു സ്വാധീനം. അപ്പോ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താണ് നമുക്ക് ശരിക്കും അറിയില്ല. അതുകൊണ്ട് ഇന്ന് ഇന്നത്തെ അറിവിച്ച മനുഷ്യൻ പറയുന്നു അത് എന്താണ് നമ്മുടെ അന്തചോദനകളൊക്കെ ഉണ്ടാകുന്നതിൽ പ്രധാനമായിരിക്കുന്നത് നമ്മുടെ എന്താണ് ജീനാണ്, അതിലിരിക്കുന്ന ഡി എൻ എയാണ്, ആർ എൻ ആണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ അവർ പല വിശദീകരണങ്ങളും പറയും. അത് കുറേയൊക്കെ ശരിയാണ്, പക്ഷെ അതൊക്കെ അപൂർണമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെന്താണ് വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുക. ഇതൊന്നും നമുക്കങ്ങനെ പൂർണ്ണമായി നിയന്ത്രിക്കത്തക്ക കാര്യങ്ങളല്ല. പൊതുവായി ഇപ്പോ കള്ളു കുടിക്കണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വിവേകം കൊണ്ടത് സാധിക്കാൻ പറ്റും. വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സാധിക്കില്ല. നമുക്കങ്ങനെ ഒരു വിവേകം ഉണ്ടെങ്കിൽ നമുക്കത് സാധിച്ചെന്ന് വരും, സാധിച്ചെന്ന് വരും എന്നെ പറയാൻ പറ്റും. കാരണം അതെല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല, എല്ലാവരും അത് സാധിച്ചിട്ടില്ല. അത് സാധിക്കില്ല, അങ്ങനെ ഒരു വിവേകം അവർക്കുണ്ടാകത്തില്ല. മനുഷ്യർ പറയാറില്ലേ, എനിക്ക് നന്നാണെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല പറയാറില്ല. നിർത്തണമെന്ന് ആഗ്രഹം ഇതിനാൽ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ ശ്രമിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മനുഷ്യന്റെ ആഗ്രഹം പോലെ ശ്രമിച്ച് പറ്റിയതെങ്കിൽ ലോകത്ത് പ്രസന്നരാണ്. അതായത് അമേരിക്കയിലെ ഒരു സംഭവം നടന്നു. ഒരു മനുഷ്യൻ ഒരു തോക്ക് കൊടുത്തുകൊണ്ട് പോയി ഒരു ടവറിന്റെ മേലെ ഇരുന്ന് താഴെ പോയവരെല്ലാം വെടിവെച്ചു. 10-14 പേര് വെടിവെച്ചു. എന്നിട്ട് അയാൾ സ്വയം വെടിവെച്ചു. പോലീസ് തുടർന്ന് ഇയാൾ അന്വേഷിച്ച് അയാൾ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നുമ്പോൾ ഇയാളെ അമ്മയെ വെടിവെച്ചു കൊടുത്തു, അയാളുടെ ഭാര്യയെ വെടിവെച്ചു കൊടുത്തു. ഇത് കഥയെല്ലാം തുടങ്ങി. അപ്പോ ഇയാള് കത്തഴുകി വെച്ചിരുന്നു, എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്നുള്ള ഏറ്റവും നല്ല ഭാര്യയാണ്, പക്ഷെ ഞാൻ അവളെ കൊടുക്കും. എന്റെ അമ്മയെ കൊടുക്കും, ഇവരെല്ലാം കൊടുക്കും. അയാളൊരു റിക്വസ്റ്റ് എഴുതി വെച്ചിരുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ബ്രെയിൻ ഒന്ന് പരിശോധിച്ചു. എന്നിട്ട് ചില കാര്യങ്ങൾ എഴുതിയിരുന്നു. ഞാൻ പല സൈക്യാട്രിസ്റ്റുകളും പോയിട്ടുണ്ട്. അതായത് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആന്തരികം. ഉടനെ ഇവരെന്ത് ചെയ്യും, ഇത് എന്താണ് സൈക്യാട്രിയുടെ ഹിസ്റ്ററിയിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. മരിച്ച ബ്രെയിൻ ബ്രെയിൻ കാണിച്ചത് തലയ്ക്ക് തലയുണ്ടാണ്. ബ്രെയിൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും ഒക്കെ പഠിക്കാം. പറയുന്ന മുഴുവൻ കേൾക്കും. ഇപ്പൊ എന്ത് ചെയ്തു, ഡോക്ടർമാരെ ഏൽപ്പിച്ചു. അവർ ബ്രെയിൻ എടുത്ത് കീറി മുറി പരിശോധിച്ചു പോകുന്നതാണ്. ഇയാളുടെ തലയ്ക്കകത്ത് ഒരു ട്യൂമർ, മനസ്സിലായി, ഒരു ചെറിയൊരു മുഴം. ഇതാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. അപ്പൊ നമ്മുടെ ചിന്തയെ സ്വാധീനിക്കുന്നത് അയാൾ ഇനി എത്രയൊക്കെ അഭ്യാസം വിചാരിച്ചാലും ശരി. അയാൾ എത്രയൊക്കെ ശ്രമിച്ചാലും ശരി, അയാൾക്ക് മാറാൻ പറ്റില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് പറ്റില്ല? അയാളുടെ ബ്രെയിൻ മാറിപ്പോയി. അയാൾ നിങ്ങൾ എന്തൊക്കെ ആത്മീയം ഉപദേശിച്ചാലും എന്തൊക്കെ ചെയ്താലും അയാളെ അതിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. പക്ഷെ അയാൾ ജീവിച്ചിരുന്നപ്പോ അയാളെ കണ്ടെത്തി ആ ട്യൂമർ സർജറി നീക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അയാൾ ഈ പ്രവൃത്തി ചെയ്യില്ല. അതുകൊണ്ടിന്ന് സൈക്യാട്രിയിൽ സൈക്കോ സർജറി എന്ന് പറഞ്ഞ വിഭാഗം, സ്കിസോഫ്രീനിയ എന്നൊക്കെ പറയുന്ന വലിയ അസുഖങ്ങളുള്ളവര് അവിടെ ഫ്രണ്ടൽ ലോബ് സർജറി ചെയ്തിട്ട് മാറ്റം നിർത്തിയാൽ പിന്നെ അവരുടെ അസുഖമേ കാണത്തില്ല. പക്ഷെ അതിന് പിന്നെ അവിടെ എത്തിക്കലായിട്ട് പ്രശ്നമുണ്ട്. കാരണം അവര് വേറെ അവസ്ഥയിലായിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് പിന്നെ അവരുടെ ഒരുപാട് ചോദനകളെല്ലാം നഷ്ടപ്പെടും. ഒരു വെജിറ്റേറ്റീവ് സ്റ്റേജിൽ ഒരു പച്ചക്കറി പോലായി പോയി. അതുകൊണ്ട് പിന്നെ അതിനെ കുറിച്ച് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പലരും അത് ചെയ്തു. പിന്നെ ഇപ്പൊ അത് ചെയ്യുന്നില്ല. അപ്പൊ ഇന്നെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ബ്രെയിനിന്റെ സ്വാധീനം നമ്മുടെ ഉള്ളിൽ ഒരുപാടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാതെ നമ്മളെന്തെങ്കിലും ആധ്യാത്മികമായ അഭ്യാസങ്ങളോ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടായില്ലെങ്കിലും നമ്മളെന്ത് ചെയ്യും? അവിടെ ഗാംബ്ലേഴ്സ് ഫാലസി എന്ന് പറയും. അവർ ലോട്ടറി എടുക്കുന്നവൻ ലോട്ടറി അടിച്ചില്ലെങ്കിൽ അവൻ എന്ത് വിചാരിക്കും? അടുത്ത് വീണ്ടും കൊടുക്കും. ഗാംബ്ലേഴ്സ് ഫാലസി എന്ന് പറയും. അതുപോലെ അവനെന്ത് ചെയ്യും? വീണ്ടും ചെയ്യും. ഇപ്പൊ ശരിയായില്ലെങ്കിലും അടുത്തവണ ശരിയാവും. വീണ്ടും ചെയ്യും, വീണ്ടും ചെയ്യും. പറയും മരണം വരെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, മരണം വരെ ചെയ്തുകൊണ്ടേയിരിക്കും. അല്ല, കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവനൊരു സ്യൂഡോ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. എന്നിട്ട് ചെയ്യുന്ന ഫലത്തിലല്ല, ചെയ്യുന്നതിനുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ, ഞാൻ നിങ്ങളെ പോലെ അല്ല, നിങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ഒക്കെ വിചാരിക്കാറില്ല. പറയുന്നത് ചോദിക്കുക. നമ്മളൊക്കെ വിചാരിക്കാറില്ലേ, നമ്മളിങ്ങനെയൊക്കെ വേഷവും കിട്ടിയിരിക്കും, മറ്റ് സാധാരണക്കാരിൽ നിന്ന് നമ്മൾ വേറെയാണ്, അവർ ലൗകികന്മാരാണ്, നമ്മൾ വേറെയാണെന്നൊക്കെ വിചാരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം ഒരു വ്യത്യാസം എന്നുള്ള കാര്യം. മറ്റുള്ളവരെ പോലെ തന്നെ കോപവും താമവും കാമവും എല്ലാം എല്ലാ മനുഷ്യരിലും ഉണ്ട്. പക്ഷെ അവിടെ എന്ത് വരും? പിന്നെ തന്നിൽ ഒരു സ്വയം വിശുദ്ധി ആരോപിക്കും. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? നമ്മളിൽ വരുന്ന ആ സ്വാധീനങ്ങളെ തിരിച്ചറിയുകയും അതിനനുസരിച്ച് നമ്മൾ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടാണ്. എന്താണ് ചോദിച്ചത്? പറഞ്ഞു ആ ചോദ്യം പറഞ്ഞു. എന്നാൽ പൊതുവൊരു ചോദ്യം ചോദിക്കോട്ടെ. ചോദന അങ്ങനെ ഇതുവരെ എന്തായാലും തലേകാലത്ത് ഈ പരിപാടി ഇത് എന്തൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ട് ആണോ? വളരെ ശാന്തമാണ്. ഈ ഇരിക്കുന്ന എല്ലാവരും പറയും. നിങ്ങളെ എന്താ ചിരിച്ചത് പറഞ്ഞു? അത് പ്രശ്നം പറ്റുന്ന എന്താണെന്ന് പറയാമോ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മൾ മറ്റുള്ളവരെല്ലാം നിരീക്ഷിക്കുന്ന എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നതിന് നമ്മൾ പരാജയമാണ്. ഇത് എല്ലാവരെ സംബന്ധിച്ചു ബാധകമാണ്. നിങ്ങളോട് പറയുമ്പോൾ എനിക്കത് ബാധകമല്ലെന്ന് പല ഭാഗങ്ങളും എന്ത് ചെയ്യുന്നു, നമ്മൾ നമ്മളെ അറിയുന്നതിന് പരാജയപ്പെടുന്നു. അതേസമയം മറ്റുള്ളവരെന്താണ് നമ്മളെപ്പോലെ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ട് നടക്കണം, നമ്മളെ പണിയാണ് അതിന് ചെയ്യും, അവരത് വിജയിക്കുകയും ചെയ്യും. അവിടെയാണ് പ്രശ്നമില്ല. ഇങ്ങനെ ഇപ്പം ഞാൻ ഓരോരുത്തരടത്തും ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഓരോരുത്തർ ഓരോ സംഭവം പറയും, പക്ഷെ പണക്കുണ്ടാന്ന് വിചാരിച്ച് ഞാൻ ആരോടും ചോദിക്കുന്നില്ല, ആരോടൊന്നും പറയുന്നില്ല. അതിന് പെട്ടെന്നല്ലായ ഒരു അറ്റാക്കായിട്ട് അവർ ആ കാര്യം പറയണ്ട, അതാണ് നമുക്ക് വിടാ. എന്താണ് ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന അതാണ് നമുക്ക് ഇതൊക്കെ ഒരു പരിധിവരെ സാധിക്കും. അനപ്രതി സാധിക്കുമെന്ന് വരുമ്പോൾ നമ്മൾ എന്തോ ഒരു ഏതോ ഒരു ലോകത്തിലിരുന്ന് ചിന്തിക്കുക, ഏതോ ഒരു യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ചിന്തിക്കുന്ന, അങ്ങനെ ലോകത്തൊരു മനുഷ്യന് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ബേസിക് ആയിട്ട് എന്ന കാരണം എന്താണ്? നമ്മള് കുരങ്ങന്മാരൊന്ന് പരിണമിച്ചവർ മനസ്സിലാകും. അപ്പോ ചിമ്പാൻസിയും നമ്മളുമായിട്ട് 98.8% ജനിതക സാമ്യം, 98% 8.0 ജനിതക സാമ്യം നമുക്ക് ആരുമായിട്ടുണ്ട്? ചിമ്പാൻസിയായിട്ട്, കുരങ്ങുമായിട്ടുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കും, പഴയ അച്ഛല്ല, ഇന്ന് ജീവിച്ചിരിക്കും. അപ്പൊ നമ്മുടെ സ്വഭാവത്തിൽ എന്ത് കാണും? കുറച്ചൊക്കെ കാണും. നമ്മളൊരുപാട് പരിണമിച്ചു, മനസ്സിലായി? നമ്മളൊരുപാട് പരിണമിച്ചു. അപ്പൊ അതൊന്നും കാരണം ഇതെല്ലാം അനിഷേധ്യമായ ശാസ്ത്രതത്വങ്ങളാണ്, അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. നമ്മൾ എത്രയൊക്കെ നമ്മൾ തർക്കം കൊണ്ടുവന്നാലും ശരി, യാഥാർത്ഥ്യങ്ങൾ നമുക്ക് തർക്കം കൊണ്ടൊരിക്കലും നിഷേധിക്കാം. അത് പറയുന്നത് റെവല്യൂഷൻ ബ്ലൈൻഡാണ്. അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും സയൻസിന് പ്രവചിക്കാൻ കഴിയില്ല. ഇന്നുവരെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ അറിവ് വെച്ച് സയൻസിന് അത് കഴിയത്തില്ല. റെവല്യൂഷൻ എങ്ങോട്ടാ പോകുന്നത്, നാളെ എന്താവും, അത് പറയുന്ന റെവല്യൂഷൻ ബ്ലൈൻഡ് എന്നുള്ളത്. കാരണം നമ്മളിപ്പോ ഇങ്ങനെ ആയിരിക്കും, ഇത് ബേസ് റെവല്യൂഷൻ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ആയി എന്നുള്ളത് എങ്ങനെ എന്നുള്ളതിന് ഉത്തരവില്ല. ഇങ്ങനെ ആയി എന്നേ പറയുന്നു, കൃത്യമായി അതിനൊരു ഉത്തരവ് സയൻസിനില്ല. പക്ഷെ എന്ത് ചെയ്യുന്നു, അന്വേഷിച്ചുകൊണ്ടിരിക്കും, പഠിച്ചുകൊണ്ടിരിക്കും, പുതിയ പുതിയ കണ്ടെത്തലുകൾ വന്നുകൊണ്ടിരിക്കും, മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നേ പറയാം. അതുകൊണ്ട് അങ്ങനെ എന്താണ് ഈ മതപ്രഭാഷണത്തിന്റെ നിലയിലൊന്നും ഇങ്ങനെ വാചമടികളുണ്ടെന്നും കാര്യങ്ങൾ നടക്കും, വാചം അടിച്ചില്ലെങ്കിലും നടക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞത് എന്താണ്, നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് പരിഹരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ പരിഹരിച്ച് എന്താണ് നമ്മൾ ഒരു പബ്ലിക് ന്യൂസൻസ് അല്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വലിയ ഇത്രയും മതി. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു നല്ല കാര്യം. ആ ക്ലാസ് ഒന്ന് എനിക്ക് അയച്ചു തരുന്നു കേട്ടോ. ആ